തസ്മാദ്ധി പരിവേഷ്ടിതോ ജീവോ രംഭതി പ്രചതീതി ഗമ്യതേ. സിദ്ധാന്തം പറയുകയാണ്, ഈ സൂത്രം പറയുന്ന അതാണ്. അദ്ധി പരിവേഷ്ഠിത, ഭൂതത്തന്മാത്രകളോട് കൂടി ചേർന്നാണ് ജീവോ രംഭതി ചവ്രജതി മരണസമയത്ത് ജീവൻ സ്ഥൂല ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി പോകുന്നത്. പരിവേഷ്ട എന്ന് പറയുന്നത് സൂത്രത്തിൽ എന്താണ്? അതിന്റെ അർത്ഥമാണ് പരിവേഷ്ടിത. അതിന്റെ അർത്ഥം പരിവേഷ്ടിത പരിശുംഗ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് പരിവേഷ്ടിത, കൂടിച്ചേർന്ന് യുക്ത എന്നർത്ഥം. അങ്ങനെ പരിവൃതം, പരിവേഷ്ടിതം, പരിശുംഗം എല്ലാം ഒരർത്ഥം തന്നെ. പരിവേഷ്ടിതം സമന്താത് വേഷ്ടിത, എങ്ങനെയാണ് സമാസം വരുന്നത്? ഇവിടെ ഗതാർത്ഥം ഒന്നും വന്നില്ല. പ്രാതി സമ്യക് വേഷ്ടിത എന്നോ സമന്താത് വേഷ്ടിത എന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവേഷ്ടിത പരിവേഷ്ടിത പ്രാതി സമാസം. ജീവോ രംഭതി വ്രജതി ഗമ്യതേ. അപ്പോൾ സിദ്ധാന്തമായി അന്യാശുരത്തിൽ ജളൂകാവത് പൂർവദേഹം നമുഞ്ചതി അവന്ന ദേഹാന്തരം ആക്രമതീതി ദർശയതി തദ്യഥ തൃണജലായുക ഇതി. ഇവിടെ ചോദിക്കാൻ ബൃഹദാരണ്യത്തിൽ പറയുന്ന വേറൊരു കാര്യം, മരണസമയത്ത് അവിടെ പറയുന്ന തൃണ ജലായുഗത്തിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നു. എങ്ങനെയാണോ പുൽച്ചാടി പുഴു അത് സഞ്ചരിക്കുന്നത് പോലെയാണ് ജീവ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു. മറ്റൊരു ശരീരത്തെ കെട്ടിയാലേ പൂർവ്വദേഹത്തെ വിടത്തുള്ളൂ. പുറദേഹം വിടുന്നതിനും മറ്റൊരു ശരിയാണ്. ഇപ്പോൾ ഇലയിൽ സഞ്ചരിക്കുന്ന പുഴുവും വേറെടുത്ത് പിടികിട്ടിയാലേ പുറഭാഗത്തെ പിടിവിടത്തുള്ളൂ. അങ്ങനെ അത് സഞ്ചരിക്കുന്നു. ഇവിടെ പറഞ്ഞങ്ങനെയല്ല, ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് വേറെ ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു. പക്ഷെ ബ്രദറിനി പറയുന്ന എന്താണ്, വേറൊന്ന് കിട്ടിയാലേ ഇത് ഉപേക്ഷിക്കത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വിരോധമുണ്ടല്ലോ. അന്യാശ്വതിഹി മറ്റൊരു ശ്രുതി, ജലൂക്കാവത്ത് ജലൂക്കയെ പോലെ പൂർവദേഹം നമുഞ്ചതി യാവർന്ന ദേഹാന്തരം അക്രമതി. പൂർവദേഹം നമുഞ്ചതി, പൂർവദേഹത്തെ വിടുന്നില്ല. യാവർന്ന ദേഹാന്തരം അക്രമതി, ദേഹാന്തരത്തെ പ്രാപിക്കുന്നത് പോലെ അക്രമം അക്രമ്യം എന്നാണ് ശ്രുതി പറയുന്നത്. മറ്റൊന്നിനെ പ്രാപിച്ചിട്ട് ഇതി ദർശേരി എന്ന് പറയുന്നുണ്ടല്ലോ. ദേഹാന്തരത്തെ പ്രാപിക്കാതെ, ദേഹാന്തരം ആക്രമതീരി ദർശേരി തദ്യഥാർത്ഥ ജലായുക്കായി. ഒരു ദേഹത്തെ പിടിച്ചിട്ട് അത് ദേഹത്തെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചോദ്യം പറയുന്നു. തത്രാപി അപരിവേഷ്ടിത ശിവ ജീവസ്യ കർമ്മ ഉപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹവിഷയ ഭാവനാദീർഘീഭാവമാത്രം ജളൂകയ ഉപമീയത്തെ ഇതി അവിരോധ പറയുന്നു. അത് വിരോധമൊന്നുമില്ല. ശകാരം പറയുന്നത് ഈ മരിക്കുന്ന സമയത്ത് അബോധം കെട്ട് ബോധമൊന്നുമില്ലാതെയാണ് മരിക്കുന്നതെങ്കിലും അവിടെ വാസനാരൂപത്തിലുള്ള പൂർവപ്രജ്ഞ ഉണ്ട്, വാസനാരൂപത്തിലാണ്. അതുകൊണ്ട് അതിലൂടെ ഇനി ഉണ്ടാകാൻ പോകുന്ന ശരീരവുമായിട്ട് ബന്ധത്തെ സ്ഥാപിക്കുന്നു എന്നേ അതിനർത്ഥമുണ്ട്. അല്ലാതെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് സ്ഥൂലമായ ശരീരത്തെ വിട്ടിട്ട് പോകുന്നു എന്ന് പറയുന്നതിന് വിരോധമൊന്നുമില്ല, അത് വിടുന്നു. പക്ഷെ വിടുമ്പോൾ സമയത്ത് തന്നെ ആ ജീവൻ വാസനാരൂപത്തിലുള്ള പ്രജ്ഞ ഉണ്ട്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്, ഒന്ന് വിദ്യ, കർമ്മം, മറ്റൊന്ന് പ്രജ്ഞ. ആ പ്രജ്ഞ എന്ന് പറയുന്നതാണ് വാസന, വാസനാരൂപത്തിലുള്ള ബോധം. ഇപ്പോൾ ബാഹ്യമായ ബോധമില്ലെങ്കിലും ജീവനവിടെ ആന്തരികമായ ബോധമുണ്ട്. ഈ കോമയിലും മറ്റും കിടക്കുന്നവരെ പോലെ പുറമേ ഒന്നും അറിയത്തില്ലെങ്കിലും ചിലപ്പോൾ അവരുടെ ഉള്ളിലറിയും കാര്യങ്ങൾ. മയക്കി കിടക്കുന്നവർ, ഓപ്പറേഷന് വേണ്ടി മയക്കി കിടക്കുന്നവർക്കെല്ലാം പുറമേ ബോധം കാണത്തില്ല, പക്ഷെ ഉള്ളിൽ ബോധം കാണും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ സംസ്കാരം കൊണ്ട് ഈ വരാൻ പോകുന്ന ദേഹത്തോട് ബന്ധം സ്ഥാപിക്കുന്നു എന്നാണ്. ജലൂകെന്ന് വെച്ചാൽ പുഴു. അതുകൊണ്ട് ബാഹ്യബോധമില്ലെങ്കിലും മറ്റൊരു ശരീരമായിട്ട് ബന്ധത്തെ സ്ഥാപിച്ചിട്ട് ഈ ശരീരമിട്ട് യാത്ര ചെയ്യുന്നു. രണ്ടും തമ്മിൽ വിരോധമില്ല, ശ്രുതിയും തമ്മിൽ വിരോധമില്ല. തത്രാപി അപരിവേഷ്ടിത അപരിവേഷ്ടിത, അവിടെ എന്താണ് ആ ജീവൻ അപരിവേഷ്ടിതനായി സൂക്ഷ്മഭൂതയുക്തനായി. അപരിവേഷ്ടിതസ്യ കർമ്മ ഉപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹവിഷയ ഭാവനാദീർഘീഭാവം മാത്രം ഒറ്റപ്പദമാണ്. കർമ്മ ഉപസ്ഥാപിത, കർമ്മണാ ഉപസ്ഥാപിത, കർമ്മം കൊണ്ട് ഉപസ്ഥാപിതമായ എന്ത് പ്രതിപത്തവ്യ ദേഹം, ദേഹം കർമ്മം കൊണ്ട് ഉപസ്ഥാപിതമായ പ്രാപിക്കേണ്ടതായ ദേഹം, അതാണ് പ്രതിപത്തവ്യദേഹം. പ്രതിപത്തവ്യ ദേഹ പ്രതിപത്തവ്യദേഹ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യദേഹ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യദേഹ എന്ത് സമാസമാണ്? കർമ്മധാരി തദ്വിഷയ ഭാവന ദീർഘീഭാവം മാത്രം. ദേഹവിഷയം പ്രതിപത്തവ്യ ദേഹവിഷയോ യസ്യാഹ ഭാവനായ സാ ഭാവന പ്രതിപത്തവ്യ ദേഹവിഷയ ഭാവന. തസ്യഹ ഭാവനായാഹ ദീർഘീഭാവ ഭാവന ദീർഘീഭാവ തദേവ ദീർഘീഭാവ മാത്രം. ദീർഘീഭാവം എന്ന് വെച്ചാൽ ഒരു ദീർഘമായി തീരുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഭാവന എന്ന് പറയുന്നത് വൃത്തിയാണ്. ഇവിടെ പറഞ്ഞത് വാസനാരൂപത്തിലുള്ള വൃത്തി ഒരു ജീവന്റെ ഉള്ളിലിരിക്കുന്നു. പക്ഷെ അതിന് ദീർഘിഭാവം വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് സ്വീകരിക്കാൻ പോകുന്ന ആ ശരീരവുമായിട്ട് ബന്ധം വരുന്നു, അതാണ് അതിൻ്റെ ദീർഘീഭാവം എന്ന് പറയുന്നത്. തൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാവന വളരെ ദൂരെയുള്ള ഒരു ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ദീർഘീഭാവം. ദീർഘീഭാവ മാത്രം അത്രയേ ഉള്ളൂ. ആ ഭാവനയുടെ ദീർഘീഭാവത്തെയാണ് പറയുന്നത്, വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ പുഴു സഞ്ചരിക്കുന്നതുപോലെ മറ്റൊരു ശരീരത്തെ ഗ്രഹിച്ചിട്ട് കൂടെ ശരീരത്തെ വിടുകയല്ല ചെയ്യുന്നത്. ഭാവനയിലൂടെ വാസനാരൂപത്തിലുള്ള ജ്ഞാനം, അതാണ് ഭാവന. അതിലൂടെ ഇനി വരാൻ പോകുന്ന ആ ശരീരവുമായിട്ട് ഈ ജീവൻ ബന്ധപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ മരണസമയത്ത് സാധാരണ വാസനയ്ക്കനുസരിച്ച് പോകുന്നു. അത് വ്യാഖ്യാനിക്കുമ്പോൾ ഭക്ഷ്യകാരൻ പറയും, ഉപാസകനെ സംബന്ധിച്ചാണെങ്കിൽ ഉപാസകന് അങ്ങനെ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ബന്ധപ്പെടുന്നതിന് വേണ്ടി അയാൾ സമാധി ശീലിക്കുന്നു. കാരണം ആ സമയത്ത് ഉപാസകന് സ്വാതന്ത്ര്യമുണ്ട്. ഏത് ശരീരമാണോ താൻ പ്രാപിക്കേണ്ട ആ ശരീരത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുവേണ്ടി പ്രസംഖ്യാൻ അഭ്യാസം, സമാധി പരിശീലനം മറ്റും യോഗി നേരത്തെ ചെയ്ത് ചെയ്യുന്നു. അങ്ങനെ പരിശീലിക്കുന്ന യോഗി ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള അഭ്യാസം ചെയ്തിട്ടാണ് ആ ജീവൻ മൂർധാവിലൂടെ പോയി ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു മറ്റും പറയുന്നു. ഉപാസകന്റെ ഗതിയെക്കുറിച്ച് പറയുന്നത് സാധാരണ മരിക്കുന്നവന് ഇതൊന്നുമില്ല. അവന് സ്വാതന്ത്ര്യമില്ല. എങ്ങനെയാണ് അവൻ്റെ വാസന, അതനുസരിച്ച് അങ്ങ് പൊക്കോളും. അടുത്ത ഏത് ശരീരമാണോ കിട്ടേണ്ടത് അത് കിട്ടിക്കോളും. തത്വജ്ഞാനിയെ സംബന്ധിച്ചും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെ ചത്താലും പ്രശ്നമില്ല. മൂർധാവിലൂടെ പോകണമെന്നോ ചക്ഷു മാർഗത്തിൽ പോകണമെന്നോ അങ്ങനെയൊന്നുമുള്ള നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നുമില്ല. കാരണം അവിടെ പോക്ക് വരുമെന്നുമില്ല. യോഗിയെ സംബന്ധിച്ചാണെങ്കിൽ സംഖ്യാനാഭ്യാസത്തിലൂടെ, ധ്യാന പരിശീലനത്തിലൂടെ ആ ഏതാണോ പ്രാപിക്കേണ്ടതായ സ്ഥാനം, ധ്യേയം ബ്രഹ്മ ലോകമാണെങ്കിൽ അതിനെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിനെ ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കുന്ന നേരത്തെ തന്നെ ഉപാസം. ഇപ്പൊ സമയമാകുമ്പോഴത്തേക്ക് അവിടെ ലൈൻ ക്ലിയറായിരിക്കും, പിന്നെ ഉറച്ചിരിക്കുന്നുണ്ട്, ആ വഴിക്ക് തന്നെ പോകുന്നുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പ്രജ്ഞായുക്തനാണ് പോകുന്നത്, പോകുന്നവരെല്ലാം പോകുന്നു. യോഗിക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അജ്ഞനായ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഭാഷകാരൻ പറയുന്നതാണ്. ഭാഷകാരൻ സമ്മതമുണ്ടെന്നുള്ളതല്ല, നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പഴയ ഭാഗങ്ങളെല്ലാം നോക്കണം. ബൃഹദാരണ്യത്തിൽ അതിവിടെ ഇപ്പൊ ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളു. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസനാരൂപത്തിലുള്ള ഭാവന, ഉറവപ്രജ്ഞ, വാസന എന്തെല്ലാം പറയുന്നു, ഒന്ന് തന്നെ. ആ സമയത്ത് ജീവനുണ്ടാകുന്ന ആന്തരികമായ ബോധം, ബാഹ്യബോധമല്ല. ജ്ഞാനത്തിന് ദേഹവിഷയ ഭാവന എന്നുള്ളതിനെങ്ങനെ വിഗ്രഹിച്ചത് പറഞ്ഞത്? വിഷയോ യസ്യാഹ ഭാവനായ, അതങ്ങനെ പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണം. സമാസമെല്ലാം പഠിക്കുന്നവർ, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ പറയുന്നത്. സംസ്കൃതം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അതിനെ ഇവിടെ മലയാളത്തിന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. സംസ്കൃതം പഠിക്കുന്നവർ പിന്നെ മലയാളം ചോദിക്കരുത്, പിന്നെ എന്താണ് അത് മലയാളം. സംസ്കൃതം അറിയാത്തവർക്ക് ചോദിക്കാം മലയാളം എന്താണ്. അപരിവേഷ്ഠിതം അപരിവേഷ്ഠിതം എങ്ങനെയാ വിഗ്രഹിക്കുന്നത്? ഇനി ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കും. അപ്പാ എന്നൊരു ശബ്ദമേ ഇല്ല. അദ്ധി പരിവേഷ്ഠിതം സ്യജീവസ്യ എന്ന, അതാണ് അപരിവേഷ്ഠിത. അത് നിങ്ങൾ തന്നെ ഓരോന്നും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ആ പദങ്ങൾ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി പിടിയിട്ട്. ഇങ്ങനെയാണ് അവിടെ സമാസം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോന്നും പറയേണ്ട കാര്യമില്ല. അദ്ധി പരിവേഷ്ഠിത, അദ്ധി പരിവേഷ്ഠിത പറയുന്ന എന്തിനാണ്? ജീവ അപരിവേഷ്ഠിത തസ്യ പരിവേഷ്ഠിത ഈ മലയാളത്തിലൊരു വിശദീകരണം കൂടാതെ ഇത് സംസ്കൃതത്തിൽ തന്നെ ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, അദ്ഭിഹി പരിവേഷ്ടിത അപരിവേഷ്ടിത ജീവ തസ്യ അപരിവേഷ്ടിത ജീവസ്യ, ഇങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്, സംസ്കൃതത്തിലാണ്. അത് അതിന്റെ ആവശ്യമില്ലല്ലോ, സംസ്കൃതത്തിലൊരു വ്യാഖ്യാനം എഴുതുന്നയാൾ അത് പറയേണ്ട കാര്യമില്ല. കാരണം സംസ്കൃതത്തിലെ വ്യാഖ്യാനം സംസ്കൃതം അറിയാവുന്നവർക്ക്, അറിയാത്തവർക്കല്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് പിന്നെന്താ സംസ്കൃതം അറിയുന്നു? പിന്നെ അതിന്റെ വിശദീകരണം വരുന്ന ഇതിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലോ പൂർവപക്ഷം ഉണ്ടെങ്കിലോ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല, ഭാഷ അറിയാമെന്നുള്ളവർ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളതൊന്ന് സമാസമൊക്കെ പഠിക്കുന്നവരൊന്ന് നോക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തായിരിക്കും, എളുപ്പത്തിൽ മനസ്സിലാക്കാം ഓരോ ഭാഗങ്ങൾ. അതാണ് പറയുന്നത്, തത്രാപി അപരിവേഷ്ടിതസ്യ ഏവ ജീവസ്യ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹ വിഷയ ഭാവനാ ദീർഘീഭാവ മാത്രം. ഇത് ഒരു വലിയ പദമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ഓരോ പദമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർത്ഥം അനായാസമായി മനസ്സിലാവും. അതിൻ്റെ സമാസം അറിയണമെന്ന് പറയുന്ന അതാണ് കർമ്മോപസ്ഥാപിത കർമ്മണ ഉപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹ പ്രതിപത്തവ്യ ദേഹ കർമ്മണ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹ വിഷയോ യസ്യാഹ ഭാവനയാഹ സഭാവന കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യ ദേഹ വിഷയ ഭാവന തസ്യാഹ ദീർഘീഭാവ കർമ്മോപസ്ഥാപിത പ്രതിപത്തവ്യ ഭാവന ദീർഘീഭാവ തദേവ മാത്രം, ഇത്രയും ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാകും. ജളൂകയാ ഉപമീയത്തെ, ശരിക്കും ഇത് ഭാഷ്യം ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇത് വിശദീകരിക്കേണ്ടത്. അങ്ങനെ വിശദീകരിക്കാൻ കഴിയാത്ത എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അത് കേൾക്കാനിരിക്കുന്നവർക്ക് സംസ്കൃതത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വേണം. എന്നാലേ പറ്റും. അപ്പോൾ ഭാഷയിലുള്ള പരിജ്ഞാനം ഇല്ലാത്തവരടുത്ത് അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം നിർത്തിവെച്ചിട്ട് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുക. ഇതെല്ലാം മനസ്സിൽ വെച്ചും കൊണ്ട് മലയാളത്തിൽ പറയുക. അങ്ങനെയാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതിന് സംസ്കൃത ഭാഷയുടെ ഒരു അടിസ്ഥാനമായ അറിവുണ്ടെങ്കിൽ അത് കേവലം വാക്കിൻ്റെ അർത്ഥം കൊണ്ട് പറ്റില്ല. അപ്പം ഈ പറയുന്ന ഒരു വാക്കുകളുടെ അർത്ഥം അറിയാം, അതുകൊണ്ട് കാര്യമില്ല. ഒരു വാക്കും മറ്റൊരു വാക്കും തമ്മിൽ എങ്ങനെ യോജിക്കുന്നു എന്നുള്ള അറിയണം. അതിനാണ് അവിടെ സമാസം എങ്ങനെയാണെന്നുള്ള അറിയേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഭാഷയിൽ ഒരു പരിചയമില്ലാത്തവരോട് നമുക്ക് ഇത് വേണ്ടി വരും. ഇങ്ങനെ അതിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് മലയാള ഭാഷയിൽ വിശദീകരിക്കുന്നു. പക്ഷെ അങ്ങനെ മലയാള ഭാഷയിൽ ഒരാൾ വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് അവിടെ സമാസം സംഭവിക്കുന്നത്, അത് അറിയാവുന്ന ഒരാളിനെ സംബന്ധിച്ച് പിന്നെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരാൻ വേണ്ടി ഒരാളുടെ മുമ്പ് പോയിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഭാഷ പഠിക്കും. ഭാഷ പഠിച്ചിട്ട് വേണം പിന്നെ ആ ഗ്രന്ഥം പഠിക്കും. അത് ബ്രഹ്മസൂത്രത്തിന് വേണ്ടി പറയുന്നതല്ല. ഏത് ഗ്രന്ഥം പഠിച്ചാലും ശരി, ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷ അറിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ കേവലം വിവർത്തനത്തെ ആശ്രയിക്കേണ്ടി വരും, ഭാഷാന്തരത്തെ ആശ്രയിക്കേണ്ടി വരും, ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ എല്ലാം ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഭാഷ പഠിച്ചിട്ട് അത് ബ്രഹ്മസൂത്രത്തിന് വേണ്ടിയല്ല, ഏത് ഗ്രന്ഥമായാലും ശരി ഭാഷ പഠിച്ചിട്ട് പഠിക്കുന്നു, ആദ്യം ഭാഷ. പക്ഷെ നമ്മുടെ നിലപാടല്ല ഭാഷയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ ഇതാ ഒരു വഴി, എന്താണ് മറ്റൊരു ഭാഷയിൽ അതിനെ മനസ്സിലാകുന്ന വേറൊരു ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് നമ്മൾ മലയാളത്തെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷയെ ആശ്രയിക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ ഏതാണ് മൂലഭാഷ അതിനെക്കുറിച്ച് ശരിയായ അറിവ് വേണം, ഇല്ലെങ്കിൽ തകരാറാണ്. പക്ഷേ സാധാരണ സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും വ്യാഖ്യാനം കഴിയുകയും ചെയ്യുന്നവർ ഈ ഭാഷയെക്കുറിച്ച് പരിചയമില്ലാത്തവരാണ്, പലപ്പോഴും ഭാഷയിൽ പരിചയമില്ലാത്തവരാണ് എഴുതുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത്, അവിടെയാണ് തകരാറ് വരുന്നത്. അപ്പം വിചാരിക്കുക എങ്ങനെയാണ് ഈ ഭാഷ പരിചയമില്ലാത്തവർ വ്യാഖ്യാനിക്കുന്നത്, അവർ വേറെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നത് നോക്കി വ്യാഖ്യാനിക്കും, ഭാഷയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒറിജിനലായിട്ടുള്ളത് കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഭാഷാജ്ഞാനം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യമാണ് ജഡൂകയ ഉപമീയത്തെ, ജഡൂകയോട് എന്നുവെച്ചാൽ പുഴുവിനോട് ഉപമീയത്തെ ഉപമിക്കുന്ന ഈ കാര്യമാണ്. അവിടെ എവിടെ ഉപമിച്ചത്? തൃണ യഥ തൃണ ജഡായുക എന്ന് പറഞ്ഞത് ഉപമിച്ചിരിക്കുകയാണ്. ആ ഉപമ എന്ന് പറയുന്നത് എന്റെ താല്പര്യം ഇതാണെന്നാണ് പറയുന്നതാണ്. ജഡൂകയ ഉപമീയത്തെ, ഈ കാര്യത്തെയാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ശരീരം വിട്ട് മറ്റു ശരീരം സ്വീകരിക്കുന്നില്ല എന്നല്ല, ഒരു ശരീരം വിടുന്നു, വിട്ടേ വേറൊരു ശരീരത്തെ സ്വീകരിക്കാൻ പറ്റും. ഇത്യവിരോധ, അതുകൊണ്ട് ഈ രണ്ട് ശ്രുതികളും തമ്മിൽ ഛാന്ദോഗ്യത്തിൽ പഞ്ചാഗ്നി വിദ്യയുടെ പ്രകരണത്തിൽ പറയുന്ന ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നത് ബൃഹദാരണ്യത്തിൽ സംസാരപ്രകരണം എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്ന ജീവന്റെ ഗതിയും ഈ രണ്ട് പറയുന്നതിന് വിരോധമില്ല. അതുള്ള ഭാഷകാരൻ എല്ലായിടത്തും ചെയ്യുന്നു. അങ്ങനെ വിരോധം പ്രതീതമായാൽ അതിനെ പരിഹരിക്കുക. വാസ്തവത്തിൽ വിരോധം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല, പക്ഷെ വിരോധം തോന്നിയാൽ പരിഹരിക്കുക. അപ്പം ജീവന് രണ്ടു തരത്തിലും ഗതി സംഭവിക്കാം. അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്ന് അറിയുന്നതിനുള്ള ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ട്. മരണത്തെ ഭയക്കുന്നതുകൊണ്ടാണ്. അപ്പം അതിന് സമാധാനം ഇതാണ്, അങ്ങനെയുള്ളവരെ സമാധാനപ്പെടുത്തും. ചിലർക്ക് അതിലൊക്കെയാണ് വലിയ താല്പര്യം വരുന്നത്, മരിച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്. അതിനാണ് ഇവിടെ സമാധാനം പറഞ്ഞിരിക്കുന്നത്. ഏവം ശ്രുതി യുക്തേ ദേഹാന്തര പ്രതിപത്തി പ്രകാരേ സതി യാഹ പുരുഷമതി പ്രഭവാഹ കൽപ്പനാഹ വ്യാപിനാം കരണാനാം ആത്മനശ്ച ദേഹാന്തര പ്രതിപത്തോ കർമ്മവശാവൃത്തിലാഭ തത്ര ഭവതി കേവലസ്യ ആത്മനവൃത്തിലാഭ തത്ര ഭവതി ഇന്ദ്രിയാണി തു ദേഹവത് അഭിനവാന്യേവ തത്ര തത്ര ഭോഗസ്ഥാന സ്ഥാനേ ഉത്പദ്യന്തി മന ഇവ വാ കേവലം ഭോഗസ്ഥാനം അഭിപ്രതിഷ്ഠേത ജീവ ഏവ ഉത്പ്ലുത്യ ദേഹാദ്ദേഹാന്തരം പ്രതിപദ്ധ്യത്തെ ശുക ഇവ ഉച്ഛാന്തരം ഇത്യേവ മാദ്യ സർവൈവ അനാദർത്തവ്യാശ്രുതി വിരോധ. അപ്പോൾ ഈ മരണാനന്തരഗതിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അതൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്തുകൊണ്ട് ശ്രുതി വിരോധ? ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു അത് സ്വീകരിക്കും. അപ്പം ശ്രുതിയെ അംഗീകരിക്കാത്തവരോ, എന്നുവെച്ചാൽ പ്രമാണമായി സ്വീകരിക്കാത്തവരോ, ഇനി ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചാൽ തന്നെ കപ്പോല കൽപ്പിത വ്യാഖ്യാനങ്ങൾ അതിലൂടെ മറ്റെന്തെങ്കിലും അർത്ഥം ധരിക്കുന്നവരോ, അവരെന്നും പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ലെന്നാണ്. അതുകൊണ്ട് ഇവിടെ ബൗദ്ധന്മാരുടെയും മറ്റും പല പക്ഷങ്ങളും ഇവിടെ മരണാനന്തര സമത്തെ സംബന്ധിച്ച് അതിനും സൂചിപ്പിക്കുകയാണ്. ഇതേ കാര്യം തന്നെ ബൃഹദാരണ്യപുരുഷത്തിൽ ഈ സംസാരഗതിയെക്കുറിച്ച് പറയുന്നിടത്ത് ഭാഷ്യകാരൻ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും പറയും. ഒരു വ്യത്യാസമുണ്ട്. ബൃഹദാരണ്യത്തിൽ എന്ത് പറഞ്ഞു അത് തന്നെ ഇവിടെയും പറയുകയാണ്. ശ്രുതിയുക്തേ ദേഹാന്തര പ്രതിപത്തി പ്രകാരേ സതി. ശ്രുതിയുക്തേ എന്ന് പറഞ്ഞാൽ ശ്രുതിയുക്തേ പദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ എന്റെ വിഗ്രഹം മനസ്സിൽ വരുന്നു. ഇപ്രകാരം ശ്രുതി പറഞ്ഞ എന്താണ്? ദേഹാന്തര പ്രതിപത്തി പ്രകാരസ്ഥിതി. ദേഹാന്തര പ്രതിപത്തി പ്രകാരം എന്ന് വെച്ചാൽ അതിന്റെ വിശേഷങ്ങൾ, വിശേഷതകൾ. ദേഹാന്തര പ്രതിപത്തിയുടെ പ്രകാരം, ദേഹാന്തര പ്രതിപത്തേ പ്രകാരം. ദേഹാന്തര പ്രതിപത്തി പ്രകാരം എങ്ങനെ പറയും? അന്യദ്ദേഹം ദേഹാന്തരം, ദേഹാന്തരത്തെ പ്രതിപത്തി, ദേഹാന്തര പ്രതിപത്തി തസ്യാഹ പ്രകാരം. ഇത്രയും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞു. ഇത്രയും പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം പഠിച്ചു, പിന്നെ വാക്കിന്റെ അർത്ഥം കൂടെ അറിഞ്ഞാൽ. അതാണ് സമാസം പഠിക്കുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞാൽ പിന്നെ മലയാളം പറയേണ്ട ആവശ്യമില്ല, പിന്നെ എന്താന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആദ്യം പദങ്ങള്, അതിന്റെ വിഭക്തി, പിന്നെ അതിന്റെ ചേർച്ച മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ശ്രുതിയുക്തമായ ദേഹാന്തര പ്രതിപത്തി പ്രകാരം ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഒരു ദേഹം വിട്ട് വേറെ ദേഹത്തെ പ്രാപിക്കുന്നത് എന്നുള്ള വിശേഷത ഉണ്ടായിരിക്കെ യാ പുരുഷമതി പ്രഭവാഹ കൽപ്പന. പുരുഷമതി പ്രഭവാഹ, പുരുഷസ്യമതിയെന്നോ അല്ലെങ്കിൽ പുരുഷാണാം മതിയെന്നോ, ഇവിടെ പലരുടെ കാര്യം പറയണല്ലോ, അതുകൊണ്ട് പുരുഷാണാം മതി, പുരുഷമതി, പുരുഷമത്തേ ഹേ വിഭക്തിയാണ് പഞ്ചമി. എന്തുകൊണ്ട് പ്രഭവേ? ഹിമവതഃ പ്രഭവതി. അങ്ങനെ എന്നാണോ എന്നാണോ പഠിച്ചത്? ആ ഭൂഹ പ്രഭവ, അതുകൂടെ അറിഞ്ഞിരുന്ന നല്ലത്. പുരുഷമതി പ്രഭവ കൽപ്പന, പുരുഷമതി പ്രഭവങ്ങളായിരിക്കുന്ന കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ പുരുഷമതി പ്രഭാവം എന്തുകൊണ്ട് പറയുന്നു? ശുദ്ധിയുക്തമല്ല. താൻ പറയുന്നതൊന്നും സ്വമതിപ്രഭവമാണെന്ന് വല്ല ഭാഷകാരന്റെ അഭിപ്രായം. എല്ലാം ശുദ്ധിയുക്തമാണ്. അപ്പോ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്നത് പറയുന്നു എന്ന് പറയുമല്ലോ, അതല്ല എന്നാണ്. അങ്ങനെയുള്ള കൽപ്പനകളുണ്ട്. വ്യാപിനാം കരണാനാം ആത്മനശ്ച ദേഹാന്തര പ്രതിപത്തോ കർമ്മവശാത് വൃത്തിലാഭ തത്ര ഭവതി. ഇതൊരു പക്ഷമാണ്. ചിലർ പറയുകയാണ്, എന്താണ് സംഖ്യന്മാരുടെ അഭിപ്രായം പറയുന്നു, കർണങ്ങളെല്ലാം വ്യാപികളാണ്. അത് ഏറെക്കുറെ ഭാഷകാരനെ സ്വീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടല്ലെങ്കിലും കർണങ്ങൾക്കെല്ലാം ഒരു വ്യാപന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഓരോ ശരീരത്തിനും ചെല്ലുമ്പോൾ അതാത് ശരീരത്തിനനുസരിച്ച് മാറും മനസ്സ്. ആനയുടെ ദേഹത്തിൽ നിന്ന് ആന മനസ്സ്, ഉറുമ്പിൻ്റെ ദേഹത്തിൽ നിന്ന് ഉറുമ്പ് മനസ്സ്, ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ കർണങ്ങൾക്കൊരു വ്യാപനശീലമുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പുരുഷമതിപ്രഭവ. പക്ഷെ സംഖ്യന്മാർ പറയുന്നത് പോലെയല്ല സ്വീകരിക്കുന്നത്. വ്യാപന കർണാനാം ആത്മനശ്ച, ആത്മാവിനും ദേഹാന്തര പ്രതിപത്വവും ദേഹാന്തര പ്രാപ്തി എന്തുവരുന്നു? കർമ്മവശാത് വൃത്തി ലാഭ തത്ര ഭവതി. അവരുടെ കർമ്മം കൊണ്ട് അവിടെ വൃത്തി ഉണ്ടാകുന്നു. വൃത്തി എന്ന് വെച്ചാൽ ആ ഒരു ശരീരത്തിൽ സ്ഥിതി ചെയ്യുക, ആ ശരീരത്തിൽ പ്രവർത്തിക്കുക. ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നത് സ്വീകരിക്കുന്നില്ല. അത് ബുദ്ധികൽപ്പിതമാണ്, ശ്രുതി സംബന്ധമല്ല. ശ്രുതി സംബന്ധമായിട്ടുള്ള പ്രധാനമായ വ്യത്യാസം ഇവിടെ സംഖ്യന്മാർ പറയുന്നതനുസരിച്ചും അവരുടെ പുരുഷന്മാർ വിഭു ആണ്. കർണങ്ങളെല്ലാം അഹന്തത്വത്തിൻ്റെ കാര്യമാണ്. അഹന്തത്വം എന്ന് പറയുന്നു അതുപോലെ വിഭുവായ അഹന്തത്വത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ശരീരം ഈ വിഭുവായിരിക്കുന്ന ആത്മാവ് സ്വീകരിക്കുക, അവിടെ ഇതിനെല്ലാം പ്രവൃത്തി സംഭവിക്കുക, ഇതിനൊക്കെ ശരിയായ യുക്തി പറയാൻ പ്രയാസമാണ്. ആത്മാ പുരുഷൻ, ആത്മാന്നോ പുരുഷനെന്ന് പറഞ്ഞ ഒന്ന് തന്നെ. അപ്പോ അവിടെ വൃത്തിലാഭം, മറ്റൊരു ശരീരത്തിൽ സ്ഥിതിയും പ്രവൃത്തിയും എല്ലാം സംഖ്യന്മാർ പറയുന്നതനുസരിച്ച് സ്വീകരിക്കുന്നതിന് ഉള്ള ബുദ്ധിമുട്ട് അവർ പറയുന്നതിന് യുക്തി പറയാൻ കഴിയത്തില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണത്? അത് സോപാധി ഉപാധി കൊണ്ടെല്ലാം സാധിക്കുന്നു. ആത്മാവ് വിഭുവാണ്, നിർവികാരനാണ്. ആത്മാവിന് ചലനമില്ല, ശരീരം വിട്ട് വേറൊരു ശരീരത്തിൽ പോകുന്നില്ല. ഇതിനെല്ലാം സമാധാനം എങ്ങനെ പറയുന്നു? ആകാശം ചലിക്കുന്നില്ലെങ്കിലും ഘടാകാശം ചലിക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ളു. ഉപാധിയെ ആശ്രയിച്ചാണ് ഈ ഗത്യാഗതി വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നത്, ഗമനാഗമനങ്ങളെല്ലാം എന്ന് ഉള്ള ഒരു സമാധാനം അദ്വൈതിയെ സംബന്ധിച്ചുണ്ട്. ഇത് മറ്റാർക്കുമില്ല. അതാണ് മറ്റൊരു പക്ഷത്തെ സ്വീകരിക്കാത്തത്. അത് സംഖ്യന്മാരുടെ പക്ഷം. ബൗദ്ധന്മാരുടെ പക്ഷം പറയുന്നു, കേവലസൈവ ആത്മനോ വൃത്തിലാഭവത് അത്ര ഭവതി. ബൗദ്ധന്മാർ പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് ആലയവിജ്ഞാനം, പ്രവൃത്തി വിജ്ഞാനം നമ്മൾ മുമ്പത് ഇവിടെ തന്നെ രണ്ടാം അധ്യായത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോ ആ ആലയവിജ്ഞാന രൂപത്തിലുള്ള ആത്മാവിന് ആണ് ശരീരമായിട്ട് സംബന്ധം വരുന്നത്. അത് പൂർണ്ണമായും നിഷേധിച്ചു. ആലയവിജ്ഞാനം, പ്രവൃത്തി വിജ്ഞാനം എന്നൊന്നും പറയുന്നതിന് അവിടെ നിഷേധിച്ചു, ഖണ്ഡിച്ചു. അത് അവിടെ അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇന്ദ്രിയാണിതു ദേഹവത് അഭിനവാന്യവ തത്ര തത്ര ഭോഗസ്ഥാനെ ഉത്പദ്യന്തേ. അവരെന്നെ പറയുന്നതാണ്, ഈ പ്രവൃത്തി വിജ്ഞാനത്തിന്റെ ഭാഗമാണ് ഇന്ദ്രിയങ്ങൾ, ആലയ വിജ്ഞാനമാണ് ആത്മാവ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ ദേഹവത് അഭിനവാന്യവ, പുതിയ പുതിയ ക്ഷണിക വിജ്ഞാനവാദികളാണല്ലോ, അഭിനവങ്ങളായ ഇന്ദ്രിയങ്ങൾ അതാത് ഭോഗസ്ഥാനത്ത് ശരീരത്ത് ഉത്പന്നമാകുന്നു. ഇതൊക്കെ ബൗദ്ധന്മാരുടെ കൽപ്പന, അത് സ്വീകാര്യമല്ല. മനേവ വാ കേവലം ഭോഗസ്ഥാനം അഭിപ്രതിഷ്ഠേത. അഭിപ്രതിഷ്ഠേത ചേർത്താണ് എന്നുവെച്ചാൽ അഭിമുഖമായി പോകുന്നു. അതിന് ഭോഗസ്ഥാനത്തിലേക്ക് മനസ്സ് മാത്രം പോകുന്നു, അവിടെ ചെന്ന് സ്ഥിതി ചെയ്യുന്നു, അവിടെ പ്രവർത്തിക്കുന്നു. ഭോഗസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരീരം. കാരണം ഇത് ആരുടെ കാണാതന്മാരുടെ അഭിപ്രായം. അവരെ സംബന്ധിച്ച് ആത്മാവിന് പോകാനും വരാനും നോക്കത്തില്ല. ആത്മാവ് നിഷ്ക്രിയമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ആത്മാവ് ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിൽ പോകും. പറയുന്നത് ഈ പോക്കെന്ന് പറയുന്നത് കേവലം മനസ്സിന്റെ പോ, മനസ്സ് മാത്രം പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അണുവായിരിക്കുന്ന മനസ്സ് മറ്റൊരു ശരീരത്തിൽ എത്തിച്ചേരുന്നു. കൂടുതൽ അതിന് വിശദീകരണങ്ങളൊന്നുമില്ല, എത്തിച്ചേരുന്നു അത്രയാണ്. ഇതാണ് വൈശേഷികന്മാരെ പറയുന്നത്. ഇതെല്ലാം എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഗമനാഗമങ്ങളെല്ലാം ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. ഉപാധിയെ ആശ്രയിച്ചിട്ടാണെങ്കിലും അത് എല്ലാം വാസ്തവമായി ജീവൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വാസ്തവം എന്നതുപോലെ അതിനെ ശ്രുതിയിലും അത് മറ്റ് ശാസ്ത്രങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നു. പരമാർത്ഥ തത്വബോധത്തിൽ അത് പരമാർത്ഥമല്ല. തത്വബോധത്തിൽ നോക്കുമ്പോൾ ഈ ഗമനാഗമനാദികളെല്ലാം അനുഭവത്തിനുണ്ടെങ്കിൽ അത് പരമാർത്ഥ തത്വം പോലെ വാസ്തവമല്ല എന്ന് വിചാരിച്ചതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ ചർച്ച ചെയ്യാതിരിക്കാനോ പറ്റത്തില്ല. കാരണം അത് അനുഭവ വിഷയമാണ്, ഈ കാര്യങ്ങളല്ല. പ്രാമാണികമാണ്, പ്രമാണത്തിലൂടെ ഉണ്ടാകുന്ന അറിവാണ്. അതുകൊണ്ട് അതിനെ ഒന്നും നിഷേധിക്കാൻ പറ്റത്തില്ല. ദേഹാത്മ ബുദ്ധി ഉള്ളിടത്തോളം കാലം ഇതെല്ലാം പ്രമേയമാണ്. പ്രമാത്മകമായൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അദ്വൈതി അത് ചർച്ച ചെയ്യുന്നത്. ഇത് അസത്യമെന്ന് ബോധിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുടെ ആവശ്യമേ ഇല്ല. പക്ഷെ ഇത് അസത്യമെന്ന് ബോധിക്കുന്നതിൻ്റെ ഉപായമായിട്ട് ഈ ചർച്ച ആവശ്യമാണ്. അതാണ് വ്യത്യാസം. സാധനാപാദത്തിന് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് വിചാരങ്ങളെല്ലാം ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ആവശ്യമാണ്. ഇല്ല, ഞാൻ അദ്വൈതിയാണ്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊരു ഭ്രാന്തിജ്ഞാനമായി, വിപരീതജ്ഞാനമായി. അപ്പോൾ അദ്വൈത ജ്ഞാനത്തിന് വേണ്ടിയും ഇതെല്ലാം ഇതിനെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നു. ഇത്തരം വിചാരങ്ങളെല്ലാം ആശ്രയിക്കേണ്ടി വരും. അദ്വൈത ജ്ഞാനത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ അദ്വൈത ജ്ഞാന പ്രാപ്തിയിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഉത്പത്തിയിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. അദ്വൈത ജ്ഞാന പ്രാപ്തിയിൽ ഇതല്ല സാധനാരൂപത്തിലുള്ള ഒന്നും തന്നെ ആവശ്യമില്ല. വിചാരമോ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളോ യാതും തന്നെ അവിടെ ആവശ്യമായി വരുന്നില്ല. എന്നാലേ അതിനെ അദ്വൈത ജ്ഞാനമെന്ന് പറയാൻ പറ്റും. അദ്വൈത ജ്ഞാനത്തിന് ശേഷവും എന്തെങ്കിലും മുക്തിക്ക് കർത്തവ്യമായി ശേഷിക്കുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനമല്ല. അദ്വൈത ജ്ഞാനത്തിന് അദ്വൈത ജ്ഞാന പ്രാപ്തിക്ക് മുമ്പ് മുക്തിക്ക് കർത്തവ്യമായി എല്ലാം ഉണ്ട്. ഇന്നതെന്നില്ല, എല്ലാത്തിനെയും സ്വീകരിക്കാം. ജ്ഞാനത്തെയോ കർമ്മത്തെയോ ഉപാസനകളെയോ ഏതിനു വേണോ സ്വീകരിക്കാം. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ബാധ്യതാനുവർത്തി എന്ന് പറഞ്ഞു ബാധ്യതാനുവർത്തി എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? ബാധ്യതാനുവർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നു? എന്നാണ് ബാധ്യതാനുവർത്തി എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ശരിയായി ഒരു കാര്യം എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അത് അതിനാണ് നമ്മുടെ പ്രാധാന്യം, നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കല്ല. ബാധ്യതാനുവർത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര എത്രയോ കാലം കൊണ്ട് ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നു. എന്താണ് അതാണ് ബാധ്യത അനുവർത്തി എന്ന് പറയുന്നത്? എന്തെങ്കിലും ധരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു കൂടെ പറഞ്ഞ് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി ബാധ്യത എന്ന് പറഞ്ഞാൽ അതാണോ? പ്രപഞ്ചത്തിൽ സംസാരത്തിലുള്ള സത്യത്വ ബുദ്ധി അതിന്റെ പ്രതീതി അനുവർത്തിക്കുന്നതിനാണ് ബാധ്യത അനുവർത്തി എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാകത്തില്ല. ആ സത്യത്വ ബുദ്ധി പോയതിന് ശേഷം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ അങ്ങനെ പറയും. അത് പരമാർത്ഥ സത്യമല്ല എന്ന് എന്ന് പറഞ്ഞു. ഇത്രയും പേരിരിക്കുന്നതിൽ ഒരാൾക്ക് മാത്രമേ അത് പറയാൻ കഴിയുന്നുള്ളൂ. വേദികയുടെയാണ്. ഒരാൾക്കെങ്കിലും പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടവും. അസത്യം ഒന്ന് ബോധിച്ചതിന് ശേഷവും ഇത് എത്രയോ തവണ പറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും ഇതിനെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഇതിനെന്താ പരിഹാരം? എന്താ പരിഹാരം? അപ്പൊ അസത്യമെന്ന് ബോധിച്ചതിന് ശേഷവും പ്രപഞ്ചത്തിന്റെ പ്രതി തുടരുന്നു. അതിനാണ് ഇത് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ബാക്കി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാം. ഇത് മനസ്സിലാക്കാതെ ചോദ്യം ചോദിച്ചാൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ അവിടെ പറയുന്ന കാര്യങ്ങൾ അത് ഏകാഗ്രതയോടുകൂടി വ്യക്തമായി ബോധിക്കുന്നില്ല. എന്നാൽ എല്ലാവരും പറയും ഞങ്ങളെല്ലാം ജ്ഞാനികളാണ്, എല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, ഈ ഒരു ശകലേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ശരിയായി. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലും വ്യക്തമായി ധരിക്കുന്നുമില്ല. അതാണ് തകരാറ്. അപ്പൊ ഇതിപ്പോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അടിച്ചു കയറ്റാൻ പറ്റും, പറയാനല്ലേ പറ്റും, തലയ്ക്കകത്ത് ചവിട്ടിക്കയറ്റാൻ പറ്റും, അതിനുള്ള അഭ്യാസം ഒന്നുമില്ലല്ലോ. പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുക, അത് ശരിയായ രീതിയിൽ അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല. ഇങ്ങനെ പല പക്ഷങ്ങൾ, കേവലം ഭോഗസ്ഥാനം പ്രതീക്ഷ, മനസ്സ് തന്നെ മാത്രം പോകുന്നുണ്ടെന്ന് ചിലത് പറയും വൈശേഷികന്മാർ. ഇനി ദിഗംബരന്മാരെന്നൊരു കൂട്ടം, അവരുടെ ജീവയൈവ ഉത്പുളിത്യ ദേഹാന്തരം പ്രതിബദ്ധ്യതേ ശുഖയോ ഭിക്ഷാന്തരം, പുതിയ സാധാരണ പറയുന്നതാണ്. അഭിപ്രതിഷ്ഠ ഒരുമിച്ചാണ് വരേണ്ടത്. സമസ്തപദമാകുന്ന എങ്ങനെ? ആ അഭിപ്രതിഷ്ഠയത ഒരു പദം ആണ്. സന്ധി അവിടെ സമാസമില്ല. എന്തുകൊണ്ട്? ക്രിയയും ഉപസർഗവുമാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ പദങ്ങൾ തീരുമാനിക്കുന്നത്. ചേർന്നിരുന്ന ഒരു പദം, പിരിഞ്ഞിരുന്ന രണ്ട് പദം. ശ്രദ്ധി എന്ന് പറഞ്ഞാൽ അഭി എന്ന് ഒരു വാക്കിന് ശേഷം എഴുതാൻ പാടില്ല. അങ്ങനെ അതൊക്കെ സാറിന് ഉപസർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനൊരു ശൈലിയുണ്ടല്ലോ, അതനുസരിച്ച് ഉപയോഗിക്കാറുള്ളു. സംപ്രതിഷ്ഠാനം, പ്രതിസംസ്ഥാനം അങ്ങനെ പറയില്ല, ആ അർത്ഥം കിട്ടത്തില്ല. സംപ്രതിസ്ഥിതി അതൊക്കെ ആ ഭാഷ ഉപയോഗിക്കുന്നതിന് ഒരു ശൈലിയുണ്ട്, അതനുസരിച്ച് ഉപസർഗങ്ങൾ ക്രമമായിട്ട് ഉപയോഗിക്കുന്നു. പ്രതിനിവർത്തത്തെ, നീ പ്രതിവർത്തതേ അങ്ങനെ ഉപയോഗിക്കത്തില്ല. പ്രതിനിവർത്തത്തെ, വർത്തത എന്ന് പറയുന്നതിന് രണ്ട് ഉപസർഗം ഉപയോഗിച്ചിരിക്കുകയാണ്. അതാണ് പ്രതി നീ. അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചാലേ ആ അർത്ഥവും കിട്ടത്തുള്ളൂ, ആ ഭംഗിയും വരത്തുള്ളൂ. അല്ല, അങ്ങനെ പിരിക്കേണ്ട കാര്യമില്ല. ഉപസർഗങ്ങൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ചേർത്ത് തന്നെ പറയണം. തം പ്രതി ഗച്ഛതി, തം എന്ന് പറയുന്നത് വേറെ, അത് ഉപസർഗമല്ലല്ലോ. അങ്ങനെ അത് തം എന്ന് പറയുന്ന വേറെ പദമല്ലേ. ഉപസർഗവും എന്താണ്? ധാതുരൂപമായിട്ടുള്ള സംഹിത നിത്യമാണ്. എവിടേക്കാണ് നിത്യമായിട്ടുള്ളത്? ആദ്യം പോലെ ആ സംഹിത ഏകപദേ നിത്യ ധാതുപസർഗയോ. സംഹിത നിത്യം എന്ന് പറഞ്ഞാൽ അത് ഉച്ചരിക്കുമ്പോ എന്ത് ചെയ്യണം? ചേർത്ത് പറയണം. സംഹിത നിത്യമായിരിക്കും. അപ്പൊ രണ്ട് ഉപസർഗങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ചേർത്ത് തന്നെ വരണം. എഴുതുന്നത് പ്രിന്റ് ചെയ്യുന്നവൻ എങ്ങനെയാണോ ചെയ്യാം, അത് ഇതിനെക്കുറിച്ച് എനിക്ക് ബോധമില്ലാത്തവരും പ്രിന്റ് ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. സംഹിത ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇനി അങ്ങനെ പദങ്ങൾ തമ്മിൽ അങ്ങനെയില്ല. വാക്യത്തിൽ വരുമ്പം പദങ്ങൾ അങ്ങനെ വരണമെന്നല്ല. സമസ്തപദമാണെങ്കിൽ സംഹിതമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ പദങ്ങൾ മാറ്റി മാറ്റി തന്നെ ഉച്ചരിക്കേണ്ടത്. അത് ഇവിടെ അതെല്ലാം എപ്പോഴും എങ്ങനെ വരത്തുള്ളൂ? അല്ല, അത് ഉപസർഗം എന്ന് പറയുന്നത് ക്രിയയോട് അന്വയിക്കുമ്പോ, സമാസത്തിന്റെ ഘടകമായി വരുമ്പോ അത് ഘടകപദം അങ്ങനെ വരും. അത് ഉപസർഗങ്ങൾ അവ്യയങ്ങളാണെങ്കിൽ ഒറ്റയ്ക്ക് വയ്ക്കുമ്പോഴും പദമാണ്. പുരാ രാജ കില ആസീ, ഒറ്റയ്ക്ക് നിൽക്കുകയാണ് പുരാ. അത് ഒരു പദമാണ്, ഒറ്റയ്ക്ക് നിൽക്കുക. സമാസീത് എന്നാണ് പറയുകയാണെങ്കിൽ അവിടെ ഉപസർഗമാണ് സം. അക്രിയോടുകൂടി ചേർന്ന് ഈ സംഹിതം നിത്യമാണ്. അത് പ്രിന്റ് ചെയ്യുമ്പോൾ സം ആസീത് എന്ന് വെച്ചാൽ അത് രണ്ടാകത്തില്ല. ഇനി അത് സുരാജ എന്ന് പറയുകയാണെങ്കിൽ അത് സമസ്തപദമായി ഘടകപദമായി പിരിക്കാൻ പാടില്ല. നിത്യമാണ് സംഹിത. ഇത് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രാഥമികമായ നിയമങ്ങൾ. അതങ്ങനെ തന്നെ പാലിക്കുന്നതാണ് ഭാഷയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഭാഷയുടെ ഭംഗി പോവും. നിധികൻപരന്മാർ പറയുന്നത് എന്താണ്? ജീവയേവ, ജീവൻ തന്നെ ഉത്പ്ലുത്യ ചാ പറന്നു പോകുന്നു. എങ്ങനെ ദേഹാദ്ദേഹാന്തരം പ്രതിബദ്ധത, ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് പോകുന്നു. എങ്ങനെ സുഖൈവ വൃക്ഷാവൃക്ഷാന്തരം, ഒരു പക്ഷി എങ്ങനെയാണ് ഒരു വൃക്ഷത്തിൽ നിന്ന് വേറൊരു വൃക്ഷത്തിലേക്ക് പോകുന്നത്. ഈ പറയുന്നതൊന്നും ശരിയല്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്തുകൊണ്ട് ഈ ജീവന് ഒരു പക്ഷി ഒരു വൃക്ഷത്തെ വിട്ട്? അങ്ങനെ സാധാരണ ഭാഷയിൽ പറയാറുണ്ട്. ആ പറയുന്നത് പ്രയോഗം എന്നല്ല പറയുന്നത്, അദ്വൈതപരമായി അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അർത്ഥം വേറെയാണ്. പറയുന്നത് തെറ്റില്ല, അദ്വൈതത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആത്മാവ് വിഭുവാണ്. വിഭുവായ ആത്മാവിന് ഒരു പക്ഷിയെ പോലെ ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പറന്നു പോകാൻ കഴിയത്തില്ല. അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അവിടെ ഉപാധിയെ സ്വീകരിക്കുന്നു. ഉത്പ്ലുത്യ എന്ന് വെച്ചാൽ ചാടി, പ്ലുത്തഗതോ ഉത്പ്ലുത്യ.